സൂര്യനും ചിരി പകർന്നിതാ പണ്ടു കേട്ടൊരാ വീരകഥയിലെ സ്വപ്നഭൂമിയോ സ്വർഗരാജ്യമോ പൊന്നണിന്റെ മുന്നിൽ വന്നു ദേവകന്യ പോലൊരുങ്ങിയോ ദുബായ് പൊന്നണിഞ്ഞു മുന്നിൽ വന്ന ദേവകന്യ പോലൊരുങ്ങിയോ ദുബായ്. നഗരതീരവും കണ്ണൊഴിഞ്ഞു പിന്നിൽ നിന്ന് കനകതാരമേ ഒന്ന് താഴെ വന്നിടൂ വിരുന്നു കൂടിടാം കണ്ടു കണ്ടു തീർത്തിടാത്ത കാഴ്ച പങ്കിടാം. ഒന്നണിഞ്ഞു മുന്നിൽ വന്ന ദേവകന്യ പോലൊരുങ്ങിയോ ദുബായ് പൊന്നണിഞ്ഞു മുന്നിൽ വന്ന ദേവകന്യ പോലൊരുങ്ങിയോ ദുബായ്. സ്വപ്നഭൂമിയോ ദുബായ് സ്വർഗരാജ്യമോ.